ഓം ശാന്തി. 17/3/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ബാബയിൽ നിന്നും സകാശ് അർത്ഥം സൂക്ഷ്മ ശക്തി, ആത്മീയ ശക്തിയുടെ കറണ്ട് നേടുന്നതിനായി സുഗന്ധമുള്ള പൂക്കൾക്ക് സമാന സ്വഭാവമുള്ളവരായി മാറും. അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ബാബയുടെ ഓർമ്മയിലിരുന്ന് ബാബയോട് വളരെ വളരെ മധുരമായി സംസാരിക്കും. ചോദ്യം: എല്ലാ കുട്ടികളും ബാബയെ ഓർമ്മിക്കുന്നുണ്ട് യഥാക്രമം, എന്നാൽ ബാബ ഓർമ്മിക്കുന്നത് ഏത് കുട്ടികളെയാണ്? ഉത്തരം: ഏത് കുട്ടികളുടെ സ്വഭാവമാണോ വളരെ മധുരമായിട്ടുള്ളത്, ആരുടെ ഉള്ളിലാണോ സേവനമല്ലാതെ മറ്റൊരു ഇഷ്ടവുമില്ലാത്തത്, കേവലം സേവനം മാത്രം ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, അതേപോലെ ഏത് കുട്ടികളാണോ അതീവ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നത്, സന്തോഷത്താൽ ഈശ്വരീയ പ്രേമത്തിന്റെ കണ്ണുനീർ ഒഴുക്കുന്നത്, അങ്ങനെയുള്ള മക്കളെ ബാബയെ ഓർമ്മിക്കും. ബാബയുടെ ദൃഷ്ടി പൂക്കൾക്ക് സമാന സ്വഭാവമുള്ള കുട്ടികളിലാണ്. ബാബയ്ക്ക് അറിയാം ഇന്നാത്മാവ് വളരെ നല്ലതാണ്, ഇന്നാത്മാക്കൾ വളരെ നല്ല സേവനം ചെയ്യുന്നു, ആ സേവനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കും, അനേക ആത്മാക്കളുടെ മംഗളം ചെയ്യും, അങ്ങനെയുള്ള കുട്ടികളെ ബാബയും ഓർമ്മിക്കും. ഓം ശാന്തി. ബാബയിരുന്ന് തന്റെ ആത്മാക്കളാകുന്ന മക്കൾക്ക് മനസ്സിലാക്കി തരാണ്. ശരീരവും ഓർമ്മ വരും, ആത്മാവിനെയും ഓർമ്മിക്കും. ശരീരമില്ലാതെ ആത്മാവിനെ ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ. ഈ ആത്മാവ് നല്ലതാണ്, ഇവർ ബഹിർമുഖിയാണ്, ഇവർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നെല്ലാം എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ബാബയ്ക്ക് മനസ്സിലാകും. ഈ കുട്ടികൾ ലോകത്തെ മറന്നിരിക്കുകയാണ്. ഇന്ന ഇന്ന കുട്ടികൾ ഇന്ന ഇന്ന ആൾക്കാരുടെ പേരും രൂപവും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നാളുടെ ആത്മാവിനെ ഇവർ ഓർമ്മിക്കുന്നു. ഇന്ന ആത്മാവ് വളരെ നല്ല സേവനം ചെയ്യുന്നു. ഇവരുടെ ബുദ്ധിയോഗം ബാബയുമായിട്ടാണ്. ഈ ആത്മാവിൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്, ഇതെല്ലാം മനസ്സിലാകും. ആദ്യം ശരീരത്തെ ഓർമ്മിക്കുമ്പോൾ പിന്നീടാണ് ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവിന് ഓർമ്മ വരുന്നത്. ആദ്യം ശരീരമാണ് ഓർമ്മ വരിക, കാരണം ശരീരമാണല്ലോ വലിയ വസ്തു. പിന്നീടാണ് ശരീരത്തിനുള്ളിലിരിക്കുന്ന അതിസൂക്ഷ്മവും വളരെ ചെറുതുമായ ആത്മാവിനെ ഓർമ്മിക്കുന്നത്. ശരീരത്തിനല്ല മഹിമ, മഹിമ ആത്മാവിനാണ്. ഈ ആത്മാവ് വളരെ നല്ല സേവനം ചെയ്യുന്ന ആളാണ്. ഇന്ന ആത്മാവ് ഇവരെക്കാളും വളരെ നല്ലതാണ് എന്നെല്ലാം പറയാറുണ്ടല്ലോ. അപ്പോൾ കാണുമ്പോൾ ആദ്യം എല്ലാവർക്കും ശരീരത്തെ ഓർമ്മ വരും. ബാബയ്ക്ക് അനേക ആത്മാക്കളെ ഓർമ്മിക്കേണ്ടതുണ്ട്. ശരീരത്തിന്റെ പേര് ബാബയ്ക്ക് ആരുടെ ഓർമ്മ വരില്ല, കേവലം രൂപമാണ് ബാബ മുന്നിൽ വരുന്നത്. ഇന്ന ആത്മാവ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ശരീരസഹിതം മുന്നിൽ വരും. ഈ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ ശിവബാബ വരുന്നുണ്ട്. ഇതും കുട്ടികൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ബ്രഹ്മബാബയുടെ ശരീരത്തിലാണ് ശിവബാബ വരുന്നത്, അപ്പൊ തീർച്ചയായിട്ടും ബ്രഹ്മബാബയുടെ ശരീരത്തെ ആദ്യം ഓർമ്മ വരും, എന്നിട്ട് ആ ശരീരത്തിലെ ശിവബാബയെ ഓർമ്മ വരും. ചില കുട്ടികൾ ബാബയോട് ചോദിക്കാറുണ്ട്, ബാബ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്? ശിവബാബയെ ബ്രഹ്മശരീരത്തിൽ ഓർമ്മിക്കണോ അതോ പരംധാമത്തിൽ ഓർമ്മിക്കണമോ? പലർക്കും സംശയമാണ്. ബാബ പറയുന്നു, മക്കളെ ഓർമ്മിക്കേണ്ടത് ആത്മാവിനെയാണ്, പരമാത്മാവിനെ. പക്ഷേ ഒപ്പം ശരീരം ഓർമ്മ വരും, ശരീരം പിന്നെ ആത്മാവ്. ബാബ ഈ ശരീരത്തിലാണ് ഇരിക്കണം, ബ്രഹ്മബാബയുടെ ശരീരത്തിൽ. അതിനാൽ തീർച്ചയായും ബ്രഹ്മബാബയുടെ ശരീരവും ആ ശരീരത്തിനുള്ളിലിരിക്കുന്ന ശിവബാബയെ ഓർമ്മ വരും. ബാബയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരാണ് എന്നെ ഓർമ്മിക്കുന്നത്, ഏതാത്മാക്കളിലാണ് വളരെയധികം ഗുണങ്ങളുള്ളത്, ഏത് കുട്ടികളാണ് സുഗന്ധ പൂക്കൾക്ക് സമാന ഗുണങ്ങളുള്ളവർ. സാധാരണ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, പൂക്കൾ കൊണ്ട് പൂച്ചെണ്ടുണ്ടാക്കാറുണ്ട്. ഒരു പൂച്ചെണ്ടിൽ പലതരത്തിലുള്ള പുഷ്പങ്ങളും ഇലകളും ചേർക്കുന്നു. രാജാറാണി, പ്രജാ, പലതരത്തിലുള്ള പുഷ്പങ്ങൾ ചേർത്താണ് പൂച്ചെണ്ടുണ്ടാക്കുക, അതിൽ ഇലകളും വയ്ക്കാറുണ്ട്. ബാബയുടെ ദൃഷ്ടി എപ്പോഴും സുഗന്ധമുള്ള, അതായത് വളരെ നല്ല സ്വഭാവമുള്ള കുട്ടികളിലേക്കാണ് ബാബയുടെ ദൃഷ്ടി പോകുന്നത്. പറയാറുണ്ടല്ലോ, ഇന്നാത്മാവ് വളരെ നല്ലതാണ്, ഇന്നാത്മാവ് വളരെ നല്ല സേവനം ചെയ്യുന്നു, ഇന്നാത്മാവ് ആത്മാഭിമാനിയായിരുന്നു ബാബയെ ഓർമ്മിക്കുന്നു, സേവനങ്ങൾ ഉള്ളിടത്തേക്ക് ഓടിപ്പോകുന്നു. എന്നിട്ടും അതിരാവിലെ ഉണർന്ന് എത്ര തന്നെ സേവനങ്ങൾ ചെയ്താലും അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. പരംധാമത്തിൽ ശിവബാബയെ ഓർമ്മിക്കുന്നുണ്ടാകും. ഇല്ലെങ്കിൽ മധുബനിലിരിക്കുന്ന ശിവബാബയെ നിങ്ങൾക്ക് ഓർമ്മ വരും. ബാബയെ ഓർമ്മിക്കണമല്ലോ. ബ്രഹ്മശരീരത്തിൽ ശിവബാബയുണ്ട്. എന്തെന്നാൽ അച്ഛനിപ്പോൾ സൃഷ്ടിയിലേക്ക്, ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. മുരളി കേൾപ്പിക്കാൻ വേണ്ടി മധുബനത്തിലേക്ക് വരുന്നു. ബാബയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ജോലിയൊന്നുമില്ലല്ലോ പരംധാമത്തിൽ. അവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാ? ബ്രഹ്മശരീരത്തിൽ പ്രവേശിച്ചാണ് കർത്തവ്യം ചെയ്യുന്നത്. അതിനാൽ തീർച്ചയായും ബ്രഹ്മബാബയുടെ ശരീരത്തെയും പിന്നെ ആ ശരീരത്തിനുള്ളിൽ ശിവബാബയാകുന്ന പരമാത്മാവിനെയും നമുക്ക് ഓർമ്മ വരും. ഒരു വ്യക്തിയെ ഓർമ്മിക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ. ആദ്യ ശരീരം, അതിനുള്ളിലിരിക്കുന്ന ആത്മാവ്, അവരുടെ വിശേഷത ഓർമ്മ വരും. ചില കുട്ടികളുണ്ട് ബാബയ്ക്ക് സേവനമല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ലാത്ത കുട്ടികൾ. സ്വഭാവവും വളരെ മധുരമായിരിക്കും. ബാബ ഇരുന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന കുട്ടി മിടുക്കനാണ്, വളരെയധികം എന്നെ ഓർമ്മിക്കുന്നു. ബന്ധനത്തിൽ കിടക്കുന്ന കുട്ടികൾക്ക് വികാരങ്ങളുടെ പേരിൽ എത്ര അടി കിട്ടുന്നത്! എത്ര സ്നേഹത്തോടെ എന്നിട്ടും അവർ അവിടെ ഇരുന്നുകൊണ്ട് അടി വാങ്ങിക്കൊണ്ടും ബാബയെ ഓർമ്മിക്കുന്നു. ഏത് കുട്ടികളാണോ പ്രേമത്തിന്റെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ബാബയെ ഓർമ്മിക്കുന്നത്, അവരോട് ബാബയ്ക്ക് അവരുടെ ഓർമ്മ വരും. ചില കുട്ടികളുടെ സ്നേഹത്തിന്റെ കണ്ണുനീർ താഴേക്ക് വീഴാറുമുണ്ട്. ഇത് ബാബ കാണുന്നുണ്ട്. ബാബയ്ക്ക് കുട്ടികളെ ഓർമ്മ വരും. ബാബയ്ക്ക് കുട്ടികളെ ഓർമ്മിക്കാതെ ബാബയ്ക്ക് വേറെന്താ ജോലി? വളരെയധികം കുട്ടികളുടെ ഓർമ്മ ബാബയ്ക്ക് വരാറുണ്ട്. ഈ ആത്മാവിൽ ധൈര്യമില്ല. ഇന്ന ഇന്ന കുട്ടികൾ എന്നെ ഓർമ്മിക്കുന്നില്ല. ഇന്ന ഇന്ന കുട്ടികൾ ആർക്കും സുഖം കൊടുക്കുന്നില്ല. ഈ കുട്ടികൾ തന്റെ പോലും മംഗളം ചെയ്യുന്നില്ല. ഇതെല്ലാം ബാബ പരിശോധിച്ചുകൊണ്ടിരിക്കും. ഓർമ്മിക്കുക അർത്ഥം ആത്മീയ കറണ്ട് നൽകുകയാണ്. ആത്മാവിന്റെ കണക്ഷൻ പരമാത്മാവുമായിട്ടാണല്ലോ. ഒരു ദിവസം വരും, അപ്പോൾ കുട്ടികൾ യോഗത്തിൽ നല്ലതുപോലെ മുഴുകും. ബ്രഹ്മബാബയും ആരെയെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ അവർക്കുടനെ സാക്ഷാത്കാരം ഉണ്ടാവും ബാബയുടെ. ആത്മാവ് വളരെ ബിന്ദു സമാനമാണ്. സാക്ഷാത്കാരം ചെയ്താൽ ആർക്കും മനസ്സിലാകൂല്ല ഇത് ആത്മാവാണെന്ന്. വീണ്ടും ശരീരത്തെ തന്നെ ഓർമ്മ വരും. ആത്മാവ് വളരെ ചെറിയ ബിന്ദുവാണ്. പക്ഷേ ബാബയെ ഓർമ്മിച്ചാൽ ആത്മാവ് പാവനമാകും. ഒരു പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള പൂക്കളുണ്ടാവും. ബാബയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് തന്റെ പൂന്തോട്ടത്തില് തന്റെ കുട്ടികളാകുന്ന പൂക്കളില് ഏതൊക്കെ സുഗന്ധ പൂർണമായ പൂക്കളുണ്ട്. ചില കുട്ടികളിൽ ആത്മീയ സുഗന്ധമില്ല, ഗുണങ്ങളുടെ സുഗന്ധമില്ല. ആരില് ഗുണങ്ങളുടെ സുഗന്ധമില്ലയോ അവർക്ക് പദവി കുറഞ്ഞു പോകും. ആര് ബാബയുടെ സഹായി കുട്ടികളാണോ അവർക്കാണ് ഉയർന്ന പദവി. ആര് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ഉയർന്ന പദവി കിട്ടും. കുട്ടികൾക്ക് ബ്രാഹ്മണരിൽ നിന്ന് ട്രാൻസ്ഫറായി ദേവതയായി മാറണം. ഇവർ ദൈവിക പുഷ്പമാണോ അതോ ആസുരീയ പുഷ്പമാണോ, ഈ വർണ്ണനയും സംഗമയുഗത്തിലേ ചെയ്യാൻ കഴിയും. എല്ലാവരും പുഷ്പങ്ങളാണ്, പക്ഷേ എല്ലാ പൂക്കളും വ്യത്യസ്തമാണ്. ബാബയും മക്കളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ തീർച്ചയായും തന്റെ വിദ്യാർത്ഥികളെ ഓർമ്മിക്കുമല്ലോ. ചില കുട്ടികളെക്കുറിച്ച് ബാബയ്ക്ക് അറിയാം, ഇവർ പഠിക്കുന്നത് വളരെ കുറച്ചാണ്. ഇത് ബാബയ്ക്ക് ഉള്ളുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കാരണം ബാബ അച്ഛനുമാണ്, അധ്യാപകനാണ്. അപ്പൊ അച്ഛനുമാണല്ലോ ബാബ, അതേസമയം ടീച്ചറുമാണ്. ടീച്ചർക്ക് ദിവസവും പഠിപ്പിക്കണം. അപ്പൊ ഈ പഠിപ്പിന്റെ ശക്തിയാണ് നമുക്ക് പദവി നേടിത്തരുന്നത്. ബാബ പറയുന്നത് അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങളെല്ലാവരും ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ഓർമ്മയാണ് മുഖ്യ വിഷയം. ഓർമ്മയ്ക്ക് ശേഷം പിന്നീട് മുരളി. മുരളിയാണല്ലോ പഠിപ്പിന്റെ സമയം. മുഖ്യമായത് പഠിപ്പും ഓർമ്മയുമാണ്. ഇതിനെ പഠിപ്പിനെ ജ്ഞാനമെന്നും ഓർമ്മയെ വിജ്ഞാനമെന്നും പറയുന്നു. അതുകൊണ്ട് ബാബയുടെ വീട് ജ്ഞാന വിജ്ഞാന ഭവനമാണ്. അതായത് മുരളി കേൾക്കാനും യോഗം ചെയ്യാനുമുള്ള സ്ഥാനമാണ്. ഇവിടെ വന്നാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. ജ്ഞാനത്തിലൂടെ മുഴുവൻ സൃഷ്ടിയുടെ അറിവാണ് ബാബ മക്കൾക്ക് നൽകുന്നത്. വിജ്ഞാനമർത്ഥം നിങ്ങൾ യോഗത്തിലിരിക്കുന്നു, ബാബയെ ഓർമ്മിച്ച് പാവനമായി മാറുന്നു. നിങ്ങൾക്കിപ്പോൾ അർത്ഥമെല്ലാം മനസ്സിലായല്ലോ. അച്ഛൻ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ദേഹി അഭിമാനി സ്ഥിതിയിലേക്ക് വന്നാലേ നിങ്ങളുടെ ഉള്ളിലെ ഭൂതങ്ങളെല്ലാം ഇറങ്ങിപ്പോകുകയുള്ളൂ. കുട്ടികളുടെ ഉള്ളിൽ നിന്ന് ഭൂതം പെട്ടെന്നിറങ്ങിപ്പോകുമെന്നല്ല, കണക്ക് വഴക്കുകളൊക്കെ പൂർത്തിയാക്കി പിന്നീട് പെരുമാറ്റത്തിന്റെ ആധാരത്തിലാണ് പദവി കിട്ടുക. ഉയർന്ന പദവിയിലേക്ക് ട്രാൻസ്ഫറാകും. ഈ കലിയുഗത്തിലെ ട്രാൻസ്ഫറെല്ലാം നിങ്ങളെ താഴേക്ക് കൊണ്ടുപോയി. എന്നാൽ ബാബ നിങ്ങൾ കുട്ടികളെ പുരുഷോത്തമ സംഗമയുഗത്തിൽ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഉയർത്തുകയാണ്. ഇവിടെ കേവലം വേണ്ടത് ബുദ്ധിയുടെ ജോലിയാണ്. മക്കൾക്കറിയാമല്ലോ ഞങ്ങൾ സംഗമയുഗി ബ്രാഹ്മണരാണ്, പുരുഷോത്തമനാക്കി മാറ്റാൻ വേണ്ടി അച്ഛൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ പുരുഷോത്തമ സംഗമയുഗമാണ്, ബാക്കിയെല്ലാവരും കലിയുഗത്തിലെ ഘോര അന്ധകാരത്തിൽ ജീവിക്കുകയാണ്. ഭക്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷെ ജ്ഞാനം ആർക്കുമില്ല. ഇപ്പോൾ മക്കൾക്ക് ജ്ഞാനം കിട്ടിയില്ലേ, അതിനാ നിങ്ങൾക്കെല്ലാം മനസ്സിലായി. ഈ ഒരു സെക്കൻഡിലെ ജ്ഞാനത്തിന് പോലും നിങ്ങളെ ഉയർത്താൻ കഴിയും. ബാക്കി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിന്റെ കാര്യമൊന്നുമില്ല. ഈ മുഴുവൻ കാര്യങ്ങളും കേൾക്കുകയും ധാരണ ചെയ്യുകയും ഒപ്പം മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നത് മഹാരീതികളായ കുട്ടികൾ മാത്രമാണ്. ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് പുറത്തു പോയതോടുകൂടി കഴിഞ്ഞു, കേട്ട ജ്ഞാനത്തെ ഉപയോഗിക്കുന്നില്ല. കർമ്മം അകർമ്മം വികർമ്മത്തിന്റെ രഹസ്യവും ഭഗവാനാണ് പറഞ്ഞിരുന്നത്. മക്കളെ, ഇത് കൽപ്പത്തിന്റെ സംഗമയുഗമാണ്. ഈ പഴയ ലോകം വിനാശമായി പുതിയ ലോകത്തിന്റെ സ്ഥാപനം നടക്കണം. വിനാശം ആണ് ആദ്യം നടക്കുന്നത്. നിങ്ങൾ സംഗമത്തിലാണല്ലോ, ബാക്കിയെല്ലാവർക്കും ഇത് കലിയുഗമാണ്. എത്ര ഘോരമായ അന്ധകാരമാണ്, എല്ലാവരും താഴേക്ക് വീഴുന്നു. വീഴ്ത്താനും ആരെങ്കിലും നിമിത്തമാകണമല്ലോ. രാവണന്റെ ജോലിയാണ് നിങ്ങളെ വീഴ്ത്തുക. വികാരങ്ങളാണ് മനുഷ്യനെ താഴെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ബാബയുടെ ഈ സഭയിൽ വാസ്തവത്തിൽ പതിതമായ ഒരു ആത്മാവും ബാബയുടെ അടുത്ത് വന്നിരിക്കാൻ പാടില്ല. കാരണം പതിതാത്മാവ് വായുമണ്ഡലത്തെ അഴുക്കാക്കും. അഥവാ പതിതാത്മാക്കൾ ആരെങ്കിലും ബാബയുടെ അടുത്ത് വന്ന് ഒളിഞ്ഞിരുന്നാൽ അവർക്ക് മുറിവേൽക്കുകയും ചെയ്യും. അവർ തീർത്ഥം താഴേക്ക് വീഴും. ഈശ്വരീയ സഭയിൽ ഏതെങ്കിലും അസുരന്മാർ വന്നിരുന്നാൽ പെട്ടെന്നറിയാൻ കഴിയും. അവർ കല്ലുബുദ്ധിയിലും കല്ലുബുദ്ധിയായിട്ട് മാറും. 100 മടങ്ങ് ശിക്ഷ അവർക്ക് ലഭിക്കും. അവർക്ക് വളരെയധികം നഷ്ടമുണ്ടാകും. ചിലർ വിചാരിക്കും, ഞങ്ങൾ പതിതരാണോ അല്ലയോ എന്ന് ഇവർക്കെങ്ങനെ അറിയാം. അങ്ങനെ ഒളിഞ്ഞു വന്ന് പതിതാത്മാവായിട്ടും ബാബയുടെ അടുത്ത് വരുന്നുണ്ട് ചിലർ. ഇതിൽ നമുക്കെന്ത് വേണം, ആരെന്ത് ചെയ്യുന്നു, അവരവർക്ക് അതിന്റെ ഫലം കിട്ടും. ഇതറിയേണ്ട ആവശ്യം, ബ്രഹ്മബാബ പോലും പറയും, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കുട്ടി പാവനാത്മാവാണോ പതിതാത്മാവാണോ. പതിതാത്മാവ് ബാബയുടെ അടുത്ത് വന്ന് അതിന്റെ ഫലം അവർക്ക് കിട്ടിക്കോളും. അച്ഛനോട് മക്കൾ സദാ സത്യമായിരിക്കണം. സത്യതയുണ്ടെങ്കിൽ ആനന്ദ നൃത്തം ഉണ്ടാകും. സത്യതയുണ്ടെങ്കിൽ തന്റെ രാജധാനിയിൽ നൃത്തം ചെയ്യും. അച്ഛൻ സത്യമാണ്, അതിനാൽ മക്കളും സത്യതയുള്ളവരായി മാറണം. ബാബ ചോദിക്കുകയാണ്, ശിവബാബ എവിടെയാണ്? പറയുകയാണ് മക്കൾ, ബ്രഹ്മ ശരീരത്തിലിരിക്കുന്നു. പരംധാമം വിട്ട് ദൂരദേശവാസി ഈ പരദേശത്തേക്ക് വന്നിരിക്കുന്നു. ബാബയ്ക്കിപ്പോൾ വളരെയധികം സേവനം ചെയ്യണം. ബാബ പറയുകയാണ്, എനിക്കിവിടെ രാപ്പകൽ സേവനം ചെയ്യണമല്ലോ. സന്ദേശികളുടെ അടുത്ത് ബാബയ്ക്കെത്തണം, ഭക്തരുടെ അടുത്ത് എത്തണം. ബാബ ഇവിടേക്ക് വരുമ്പോഴാണ് സേവനം. പരംധാമത്തിലിരിക്കുമ്പോൾ ബാബയ്ക്ക് പ്രത്യേകിച്ച് സേവനമൊന്നുമില്ല. സേവനമില്ലാതെ ബാബയ്ക്കും സുഖമില്ല. മുഴുവൻ ലോകത്തിന്റെയും സേവനമാണ് ബാബ ചെയ്യുന്നത്. എല്ലാവരും ബാബയെ വിളിക്കുന്നുണ്ട്, വരൂ എന്ന് പറയുന്നു. ബാബ പറയാണ്, ഞാൻ ഈ ബ്രഹ്മ ബാബയുടെ ശരീരമാകുന്ന രഥത്തിലാണ് വരുന്നത്. അതിന്റെ ഓർമ്മയ്ക്കാണ് പിന്നീട് കുതിരവണ്ടിയെയും കുതിരയെയും ഒക്കെ അലങ്കരിക്കുന്നത്. ഇപ്പോൾ കുതിരവണ്ടിയിൽ കൃഷ്ണൻ എങ്ങനെ ഇരിക്കും? കുതിരവണ്ടിയിൽ ഇരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും അല്ലല്ലോ. മക്കൾ മനസ്സിലാക്കണ, യഥാർത്ഥത്തിൽ ബാബയുടെ രഥം ബ്രഹ്മബാബയാണ്. ദേഹി അഭിമാനിയാകുക, ദേഹാഭിമാനിയാകുക, ഈ രണ്ട് കാര്യങ്ങൾ സംഗമയുഗത്തിൽ മാത്രമാണുള്ളത്. അച്ഛനല്ലാതെ ഈ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാൻ മറ്റാർക്കും കഴിയുകയില്ല. നിങ്ങളും ഇതിനെക്കുറിച്ച് ഇപ്പോഴാണല്ലോ അറിഞ്ഞത്. എന്താണ് ദേഹിയഭിമാനിയാകുക എന്ന് വെച്ചാൽ അർത്ഥം, ദേഹാഭിമാനം എന്ന് വെച്ചാൽ എന്താണ്? മുമ്പ് നിങ്ങൾക്കും ഇതൊന്നും അറിയുമായിരുന്നില്ല. ഏതെങ്കിലും ഗുരു ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഗുരുക്കന്മാർ ധാരാളമുണ്ട്, പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് മറ്റാരും പഠിപ്പിച്ചു തന്നില്ലല്ലോ. പലരും ഗുരുക്കന്മാരുടെ അടുത്ത് ശരണം തേടാറുണ്ട്. ആരിൽ നിന്നെങ്കിലും ശാന്തിയുടെ വഴി ലഭിക്കും എന്നും വിശ്വസിക്കുന്നുണ്ട്. ബാബ പറയുന്നു, മക്കളെ, ശാന്തിയുടെ സാഗരൻ ഒരേയൊരു ബാബയാണ്. ആ ബാബ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. സുഖധാമത്തെയും ശാന്തിധാമത്തെയും ആരും അറിയുന്നില്ല. കലിയുഗത്തിലുള്ളത് ശൂദ്രവർണമാണ്, പുരുഷോത്തമ സംഗമയുഗത്തിൽ ബ്രാഹ്മണവർണമാണ്. ഈ വർണ്ണത്തെ നിങ്ങളല്ലാതെ മറ്റാരും അറിയില്ല. ഇവിടെ നിന്ന് കേൾക്കും, പക്ഷെ പുറത്തു പോകുന്നതിലൂടെ കേട്ടതൊക്കെ ചില കുട്ടികൾ മറക്കുന്നു. കേൾക്കുന്ന ജ്ഞാനം ജീവിതത്തിൽ കൊണ്ടുവരുന്നതേയില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, മക്കളെ, നിങ്ങൾ എവിടെ പോയാലും ബാഡ്ജ് ഉണ്ടായിരിക്കണം. ബാഡ്ജ് കുത്തി നടക്കാൻ നാണക്കേട് തോന്നരുത്. ബാബ അനേകരുടെ മംഗളം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കി തന്നതാണ്. ബാഡ്ജ് കാണിച്ച് ആർക്ക് വേണമെങ്കിലും ജ്ഞാനം പറഞ്ഞുകൊടുക്കാം. അഥവാ വിവേകമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നിങ്ങൾക്കിതിന് ചെലവുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ചെലവുകളൊക്കെ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചിലർ ചോദിക്കും. അപ്പോൾ പറയണം, തീർച്ചയായിട്ടും ചെലവുണ്ട്. പക്ഷേ ഈ ജ്ഞാനം കേൾക്കാൻ വരുന്നവർക്ക്, അതായത് പാവങ്ങൾക്ക്, ഈ ജ്ഞാനം ഫ്രീ ആയിട്ട് തന്നെയാണ് നൽകുന്നത്. ആരീ ജ്ഞാനം ധാരണ ചെയ്യുന്നോ, പാവപ്പെട്ടവർക്ക് പോലും ഇവിടെ വന്നാൽ ഉയർന്ന പദവി നേടാൻ കഴിയും. പാവങ്ങളുടെ കയ്യിൽ പൈസയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ചിലരുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ ദുർഭാഗ്യശാലികളാണ്. ആ പൈസ ഉപയോഗിച്ച് ഈശ്വരീയ കാര്യം ചെയ്യാനുള്ള ഭാഗ്യമില്ല. ബ്രഹ്മബാബ ചെയ്തു കാണിച്ചു. ബാബ തന്റെ സർവസമ്പത്തും അമ്മമാരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിരുന്ന് സംരക്ഷിക്കൂ. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മബാബയ്ക്ക് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. ബാബയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന അവസാന സമയത്ത് ഈ സമ്പത്ത് ഓർമ്മയിൽ വരരുത്. കാരണം പറയാറുണ്ടല്ലോ, അന്തിമ സമയത്ത് ആര് സ്ത്രീയോ ഓർമ്മിച്ചോ അവരാ ഓർമ്മയിൽ ശരീരം വിടും. പക്ഷേ അല്പജ്ഞാനം കേട്ടാലും തീർച്ചയായും പ്രജയിലെങ്കിലും വരും. കുട്ടികൾ ഓർമ്മിക്കണം, ബാബ സാധാരണക്കാരുടെ നാഥനാണ്. ചിലരുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ സേവനം ചെയ്യാനുള്ള ഭാഗ്യമില്ല. അവർ ദുർഭാഗ്യശാലികളാണ്. അവർക്ക് സേവനങ്ങൾ ചെയ്യാൻ തോന്നാറില്ല. യഥാർത്ഥത്തിൽ ശിവ ബാബയാണ് നിങ്ങളുടെ ആദ്യ അവകാശി പുത്രൻ എന്ന് മനസ്സിലാക്കുന്നില്ല പലരും. ബാബയെ തന്റെ സർവസ്വമ്പത്തിന്റെയും അധികാരിയാക്കി, അതായത് വാരിസാക്കി മാറ്റണം. ഇത് പല കുട്ടികൾക്കും അറിയില്ല. ഭക്തി മാർഗത്തിൽ പോലും ഭഗവാനെ തന്റെ സ്വത്തിന്റെ അവകാശിയാക്കാറുണ്ട്. ഈശ്വരാർത്ഥം എന്തെല്ലാം നൽകുന്നു ഭക്തിയിലും. ഇനി നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, ഭഗവാന് നിങ്ങൾ കൊടുക്കുന്നു അർത്ഥം ഭഗവാൻ പാപ്പരാണോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വേണോ ഈശ്വരനെ ജീവിക്കാൻ? അല്ല. നിങ്ങൾക്കറിയാം, ഈശ്വരന്റെ നാമത്തിൽ പാവങ്ങൾക്ക് നൽകിയാൽ ഭഗവാൻ അതിന്റെ പ്രതിഫലം നൽകും. ആ വിചാരത്തോടു കൂടിയിട്ടാണ് ഭക്തിയിൽ പോലും ഭഗവാനെ തന്റെ സ്വത്തിന്റെ അവകാശിയാക്കി മാറ്റി സേവനങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ജന്മമല്ലല്ലോ. ഭക്തിയിൽ ഈ ജന്മം ചെയ്താൽ അടുത്ത ജന്മം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യും. പറയാറുണ്ട്, ദാനം നൽകിയ ഗ്രഹപ്പഴി ഇല്ലാതാകും. ബാബ പറയുന്നു, അച്ഛനെല്ലാം നൽകി, ശരീരം, മിത്രസംബന്ധികൾ മുതലായ എല്ലാം അച്ഛനിൽ സമർപ്പിച്ചു. ബ്രഹ്മബാബ അതാണല്ലോ ചെയ്ത്, തന്റെ ശരീരവും കൊടുത്തു, തന്റെ ബന്ധുമിത്രാദികളെയും സമർപ്പണം ചെയ്തു, എല്ലാം ശിവബാബയ്ക്ക് അർപ്പിച്ചു. ബാബയോട് പറഞ്ഞു, ബാബ ഇതെല്ലാം ബാബയുടേതാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ലോകത്തിനും ഗ്രഹപ്പഴ ബാധിച്ചിരിക്കുകയാണ്. ലോകത്തെ മുഴുവനും പിടിച്ച ഗ്രഹപ്പഴ എങ്ങനെ ഒരു സെക്കൻഡിൽ ഇല്ലാതാകും? കറുത്തവരെങ്ങനെ വെളുത്തവരാകും? ഇതിനെക്കുറിച്ചിപ്പോ മക്കൾക്ക് മനസ്സിലായി. ആരാണോ പറയുന്നത് ഞാൻ ഉള്ളിലെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. മനസ്സിലാക്കിയെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം, അല്ലാത്തവരെ കൊണ്ട് എന്ത് പ്രയോജനം? ബാബ പറയുന്നു, മക്കളെ ദാനം നൽകൂ, എന്നാലേ ഗ്രഹപ്പഴയില്ലാണ്ടാകൂ. ജ്ഞാനരത്നങ്ങൾ ദാനം നൽകണം, എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കും. എങ്കിലേ മുഴുവൻ ലോകത്തെയും ബാധിച്ചിരിക്കുന്ന ഈ രാഹുവിന്റെ ദശ മാറി ബൃഹസ്പതി ദശയുണ്ടാകുള്ളൂ. ഏറ്റവും നല്ലത് ബൃഹസ്പതി ദശയാണ്. മക്കൾക്കറിയാം, പ്രധാനമായും ഭാരതത്തിന്, ഒപ്പം മുഴുവൻ വിശ്വത്തിന് രാഹുകാലമാണിപ്പോ. എങ്ങനെ മാറും? ബാബയല്ലേ ഇത് പറഞ്ഞിരുന്നത്? പഴയതിനെ പുതിയതാക്കുന്നത് ബാബ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കുട്ടികളെ നിങ്ങളിപ്പോ ബൃഹസ്പതി ദശയിലേക്ക് പോവാണ്. മുക്തിധാമത്തിലേക്ക് പോകുന്നവർക്ക് ബൃഹസ്പതിയുടെ ദശയാണെന്ന് പറയാറുണ്ടല്ലോ. ഇപ്പൊ ബാബ ജ്ഞാനം നൽകി നിങ്ങളെ രാഹുദശയിൽ നിന്ന് ബൃഹസ്പതി ദശയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അച്ഛ, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാസന്തോഷത്തിൽ നൃത്തം വയ്ക്കുന്നതിനായി സത്യമായ അച്ഛനോട് സത്യമായിരിക്കണം. ബാബയുടെ അടുത്തൊന്നും മറച്ചു വയ്ക്കരുത്. ബാബ നൽകുന്ന അവിനാശിയായ ജ്ഞാനരത്നങ്ങളെ എല്ലാവർക്കും കൊടുക്കണം. അതോടൊപ്പം ശിവബാബയെ തന്റെ സർവസമ്പത്തിന്റെ അവകാശിയാക്കി മാറ്റി സർവസ്വം സഫലമാക്കണം. ഈശ്വരീയ സേവനങ്ങളിൽ സഫലമാക്കണം. സഫലമാക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ദുർഭാഗ്യശാലിയാകരുത്. വരദാനം: കഴിഞ്ഞുപോയ കാര്യങ്ങളെ അഥവാ മനോഭാവത്തെ സമാപ്തമാക്കി സമ്പൂർണ്ണ സഫലത പ്രാപ്തമാക്കുന്നവരായ ശുദ്ധമായ ആത്മവൈഭവിക്കട്ടെ. സേവനത്തിൽ ശുദ്ധമായ ബുദ്ധി, ശുദ്ധമായ മനോവൃത്തി, ഒപ്പം ശുദ്ധമായ കർമ്മം, ഇതാണ് സഫലതയുടെ ആധാരം. ഏതൊരു സേവന കാര്യത്തിന്റെയും ആരംഭം കുറിക്കുന്നതിന് മുമ്പ് പരിശോധിക്കൂ, ബുദ്ധിയിൽ ഏതെങ്കിലും ആത്മാവിന്റെ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ സ്മൃതിയില്ലല്ലോ. ആ മനോഭാവത്തോടുകൂടി ആ ദൃഷ്ടിയിൽ അവരെ നോക്കുക, അവരോട് സംസാരിക്കുക. ആ കാരണത്താൽ സമ്പൂർണ്ണ സഫലത കിട്ടില്ല. അതിനാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ അഥവാ മനോഭാവത്തെ മാറ്റി ശുദ്ധമായ ആത്മാവായി മാറും. അപ്പോഴേ ചെയ്യുന്ന സേവനങ്ങൾക്ക് സമ്പൂർണ്ണ സഫലത ലഭിക്കും. ശ്ലോകൻ: ആരാണോ സ്വപരിവർത്തനം ചെയ്യുന്നത് അവരുടെ കഴുത്തിലാണ് വിജയമാല വീഴുക. ഓം ശാന്തി.